ആഴവും തിരയും, ആഴയും തിരയും. അത് ഞാൻ കുറെ പറഞ്ഞാണ് ആഴിയെന്നും തിരയെന്നും പറയുന്നത് തമ്മിലുള്ള ബന്ധം. ആഴി എന്താണ്, തിര എന്താണ്? ആഴി എന്ന് പറയുന്നത് ഈശ്വരനാണ്, തിര എന്ന് പറയുന്നത് ജീവന്മാരാണ്. ഈ പദ്യത്തിൽ എന്താ പറയുന്നത്? ായി ഭൂതി എന്തു മൂർത്താൽ ജലനിധി തരംഗാവിനെ പോലെ ജലനിധിയുടെ അഭേദമായിരുന്നു. അപ്പൊ ജലനിധി എന്താണ്? ഏഴിന്റെ സ്ഥാനത്താണ് ജലനിധി, അതായത് സമുദ്രം, അത് ബ്രഹ്മത്തിന്റെ സ്ഥാനത്ത്. അവിടെ നിന്ന് എന്താണോ ഉണ്ടായത്, ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തെ കുറിച്ചാണ്. വെളിമത്തലായ ഭൂതി ഈ കാണുന്ന പ്രപഞ്ചമുണ്ട്, അതിൽ നിന്നുണ്ടായത് കൊണ്ട് ഈശ്വരനാകുന്ന ആഴിയിൽ നിന്ന് പ്രകടമായി, അതുകൊണ്ട് അതെല്ലാം ഈശ്വരനോട് അഭിന്നമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈശ്വരൻ എന്തായിരിക്കും? അവിടെ ആഴി എന്തായിരിക്കും? ഈശ്വരൻ. എവിടെയൊക്കെ പറയുന്നുണ്ട്, അതിന് വേറെ ഉദാഹരണം കാണിച്ചു. അതിന് മുമ്പ് ചർച്ച ചെയ്ത പദ്യമാണ്, അതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത പദ്യമാണ്. കടലിനും മറന്നിടുന്നു. അവിടെയും പറയുന്നു മൂല സംവിത് കടൽ. അപ്പൊ സംവിത് കടൽ എന്ന് പറയുന്നത് എന്തിനാ? സംവിത് കടൽ എന്ന് വെച്ചാൽ ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനാണ്. എവിടെയെല്ലാം ആഴി എന്ന് പറയുന്ന അവിടെയെല്ലാം ഈശ്വരനാണ്. അതിനു മുമ്പ് ചർച്ച ചെയ്ത പദ്യം ഏതാണോ, അതിനു മുമ്പ് പ്രകൃതിജനം ധനുധേനം ആഴി ആത്മാ. ആഴി എന്ന് പറയുന്ന എന്താണ്? ആത്മാവ്. അപ്പൊ എവിടെ എവിടെയെല്ലാം ആഴി എന്ന് പറയുന്നുണ്ടോ അവിടേക്ക് എന്തിനാണ് പറയുന്നത്? ഈശ്വരനെ, പരമാത്മാവിനെ, ബ്രഹ്മത്തെ, അങ്ങനെ എല്ലായിടത്തും പറയുന്നു. അപ്പൊ ഒരു കൃതിയിൽ ഒരു ഭാഗത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി വേണം അർത്ഥം മനസ്സിലാക്കാം. 99% ഒരുപോലെ ആയിരിക്കും, 1% വ്യത്യാസം വരാം. ചില സ്ഥലത്തൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും, മാറ്റവും വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ആഴിയെ ഉപമയായി പറയുമ്പോൾ, ഉദാഹരണമായിട്ട് പറയുമ്പോൾ അത് ഈശ്വരനോടായിരിക്കും. ചിലടത്ത് സംസാര സമുദ്രം എന്നെല്ലാം പറയും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിവായ ഇത് വേറെയുണ്ട്, വേറെ ഭാഗങ്ങളിലുണ്ട്. അത് വ്യക്തമാണ്. പറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ്. അത് മാത്രമല്ല ആഴി എന്ന് പറയുന്ന ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രം അത് കഴിഞ്ഞാൽ പദ്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? നീ ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആഴി ഒന്നാണ്, നീ ഒന്നാണ്. തിര എന്ന് പറയുന്നത് എന്താണ്? ഒന്നിനല്ല തിര എന്ന് പറയുന്നത്, അനേകമാണ്. അനേകത്തെ കുറിക്കുന്ന ഏകവചനമാണ് ഞങ്ങൾ ബഹുവിനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങളെന്ന് പറയുന്നതും തിര എന്ന് പറയുന്നതും ഒന്നിനായിരിക്കും. എന്തുകൊണ്ട്? തിര എന്ന് പറയുന്നത് അനേകമാണ്, ഒന്നല്ല. ഒന്നിന് തിര എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, ജീവന്മാരും ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സാമ്യത കണ്ടുപിടിക്കുന്നത്. ഇത് കറക്റ്റായി മനസ്സിലാക്കി വ്യാഖ്യാനിച്ച ആളാണ് ആര്? ആര്? പണിക്കർ സാർ. പാലരാ പണിക്കർ സാർ കൃത്യമായി വ്യാഖ്യാനിച്ചു. പണിക്കർ സാറിന്റെ വ്യാഖ്യാനമാണ് ശരിയായിട്ടുള്ള വ്യാഖ്യാനം. ബാലകൃഷ്ണൻ നായർ സാർ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു അറിയാം. ഇങ്ങനെ അല്ലേ എന്റെ ഇല്ല വ്യാഖ്യാനം കൊണ്ടേ ചോദിച്ചു. വ്യാഖ്യാനം ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അതെന്റെ പിന്നെ ഇത് ആകെ കുളമാക്കിയ ആരാണോ ഭാസ്കരനൊക്കെ നിരപരാധികളാണ്, പിൽക്കാലത്ത് വന്നവരാണ്. ഉമ്മ ശാസ്ത്രി സാർ, ശാസ്ത്രി സാറാണ് ഇത് കുളമാക്കിയത്. ശാസ്ത്രി സാർ ഇത് ക്രമമായിട്ടൊക്കെ വ്യാഖ്യാനിച്ചു, ബാക്കിയൊന്നും ചിന്തിച്ചു. പിന്നെ വന്നവരെല്ലാം എന്താണ് ഓരോരുത്തരുടെ പാണ്ഡിത്യം വെച്ചിട്ടാണ്. ബാലരാമ പണിക്കരെക്കാളും വലിയ സംസ്കൃത പണ്ഡിതനാണ് ആര്? ഉമ്മശാസ്ത്രി. അതുകൊണ്ട് ശാസ്ത്രി പറഞ്ഞാണ് ശരി എന്നൊക്കെ തീരുമാനിച്ചു. അത് പാണ്ഡിത്യത്തിന്റെ വിഷയമല്ല. അതൊരു കോമൺ സെൻസിന്റെ വിഷയമാണ്. പാണ്ഡിത്യമുള്ളവർക്കും അബദ്ധങ്ങൾ പറ്റും. പാണ്ഡിത്യം ഉണ്ടെന്ന് വ്യാഖ്യാനം ശരിയായി കൊള്ളണം. ശരിയാണ്, വിശ്വാസികൾക്കാണ് പാണ്ഡിത്യം കൂടുതൽ സംസ്കൃത. പക്ഷെ വേദാന്ത ശാസ്ത്രത്തിൽ കൂടുതൽ അറിവുള്ളത് പണിക്കർ സാറിനാണ്. അത് സംശയമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, സാറ് പരസ്പര വിരുദ്ധമായിട്ടും വ്യാഖ്യാനിക്കും. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ആഴി എന്നുള്ളതിന് എന്താ പറഞ്ഞത്? സാറ് എന്താ അർത്ഥം പറഞ്ഞത്? ഞങ്ങൾ ജീവന്മാരെന്നുള്ളത്. എന്നിട്ട് മുമ്പോട്ട് ചെയ്യുന്ന പാഴി എന്നുള്ളതിന് ഈശ്വരൻ എന്നും വ്യാഖ്യാനിച്ചു. അബദ്ധം പറ്റിയാണ്. ഇവിടെ ആഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, മുമ്പോട്ട് ചെയ്യുന്ന പാഴി ആരായി? ഈശ്വരൻ എന്ന് സാറി തന്നെ വ്യാഖ്യാനിച്ചു. അടുത്ത് ആഴമേറൻ നന്മഹസാം ആഴിയൽ. അവിടെ ആഴി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറഞ്ഞ അവിടെ പോയി, അവിടെ പറഞ്ഞ അവിടെ പോയി. ഇവിടെ അഴിയെന്ന് പറഞ്ഞാൽ ജീവന്മാർ, അവിടെ ചെന്നപ്പോ അഴിയെന്ന് പറഞ്ഞാൽ ഈശ്വരൻ. അതേ ശാസ്ത്രി സാർ തന്നെ വ്യാഖ്യാനിച്ചു. എന്നാ ഞാനെന്തെങ്കിലും വ്യാഖ്യാനിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് തന്ന കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളാ ചോദിക്കേണ്ടത്, അതെന്താ നേരത്തെ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് അനുസമാനം ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്? ശാസ്ത്രി സാറിന്റെ ശിഷ്യന്മാരായ ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ട് ഇന്നും അതങ്ങനെ തന്നെ കിടക്കുന്നു. സാറിന്റെ വ്യാഖ്യാനത്തിൽ അങ്ങനെ എഴുതി. ആഴമേറും നിൻ മഹസ, ആഴമേറുന്നതായ നിൻ മഹസ്. നിൻ മഹസ് എന്ന് പറഞ്ഞാൽ നിന്റെ ചൈതന്യം. നിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ നീ തന്നെ. അത് സാറ് പറയുന്നത് നീ ചൈതന്യം രണ്ടല്ല, ഈശ്വരനും ഈശ്വരന്റെ ചൈതന്യവും രണ്ടല്ല. സാറിനെ പറയാറുണ്ട് ആത്മചൈതന്യം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആത്മാവും ചൈതന്യം ഒന്നുമല്ല. നമ്മൾ സാറിന് ഭാഷയിൽ പറയുന്നു ആത്മചൈതന്യം എന്നൊക്കെ പറയാറ്. ആത്മസത്ത എന്ന് പറയും. ആത്മാവും സത്തയും ഒന്നാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ ആൾക്കാർ അത് ഒന്നാണെന്ന് അറിഞ്ഞിട്ടും പറയും, അറിയാതെയും പറയും. പൊതുവെ പ്രഭാഷകന്മാരൊക്കെ എന്ന് വെച്ചാൽ തത്തമ്മ പുച്ച പൂച്ച എന്ന് പറഞ്ഞ് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അത് മനസ്സിലാക്കാതെ പറയുന്നതാണ് കൂടുതൽ, മനസ്സിലാക്കി പറയുന്നത് കുറവാണ്. സാറ് പറയുന്നു നിന്മഹസ്സം നിന്റെ ചേതന്യം എന്ന് വെച്ചാൽ നീ തന്നെ ആഴമേറുന്ന ആ നീ എന്താണ്? ആഴിയാണ്. ആഴിയിലാണല്ലോ ആഴമുള്ളത്. അപ്പൊ ആഴമേറുന്നതാണ് ആഴി. അതിലും പറയും, അതിലും പറയും, മലയാളത്തിൽ അങ്ങനെ പറയും. ഇവിടെ സമുദ്രം അത് ചോദിച്ചതെന്നാണ്. ആഴി എന്ന് പറഞ്ഞാ എന്താണ്? തീ, തീ കുണ്ടം, അതിനും ആഴി എന്ന് പറയും. ഇവിടെ സമുദ്രമാണ്. അപ്പൊ അവിടെ വന്നത് സാർ കറക്റ്റ് ആഴി എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു? ഇസഡ് എന്ന് അവിടെ കൃത്യമായും പറഞ്ഞു. മഹസ് ചൈതന്യമെന്നും പറഞ്ഞു. പക്ഷെ പിന്നെ പലർക്കും ആശയക്കുഴപ്പമെന്ന് ആദ്യത്തിൽ പറഞ്ഞ മഹിമയും ഇവിടുത്തെ മഹസ്സും ഒരർത്ഥത്തിൽ ആൾക്കാർ മനസ്സിലാക്കും. ഇനി രണ്ടർത്ഥമാണ് മഹിമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹിമയുടെ അർത്ഥം എന്താണ്? മഹത്വം. മഹസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തേജസ്, ജ്യോതി, സ്മാരക ജ്ഞാനത്തിനെയാണ് പറയുന്നത്. പ്രകാശമെന്ന് അദ്വൈതത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ജ്ഞാനം. മഹസ് എന്ന് വെച്ചാൽ പ്രകാശം. എന്താ ഈ ഭൗതിക പ്രകാശം? അദ്വൈതത്തിൽ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പൊതുവെ അങ്ങനെ പറയും. ആത്മപ്രകാശം എന്ന് വെച്ചാൽ ആത്മചൈതന്യം, ആത്മജ്യോതിസ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് തന്നെ. അവിടെ രണ്ടില്ല. അപ്പോ അത് ഇത് രണ്ടുകൂടെ നോക്കുമ്പോൾ വളരെ, ഇവിടെ സാറിന്റെ വ്യാഖ്യാനം വളരെ കറക്റ്റാണ്. ആഴമേറും മുൻ മഹസാം. അപ്പൊ ആഴം അത് ശരിയാണ്, ആഴി ആഴമേറുന്നതാണ്. അന്നത്തെ കാലത്ത് സമുദ്രത്തിൽ എത്ര ആഴമുണ്ടെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഈ ആഴം എന്നുള്ളതല്ലാതെ ഇന്നതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് സമുദ്രത്തിന്റെ ആഴം. അല്ല അതിനൊന്നുള്ള സംവിധാനമൊന്നും ഇല്ല. ഇക്കോസിസ്റ്റം ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ആഴം കൃത്യമായിട്ട് റഡാറൊക്കെ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന സംവിധാനമൊന്നുമില്ല. അപ്പോൾ ആഴം ഏറിയതാണ് എന്ന് വെച്ചാൽ അളക്കാൻ പറ്റാത്ത ആഴമുള്ളതാണ്. അപ്പോ അവിടെ എന്ന് പറഞ്ഞു ആഴിയും ഇരയും കാറ്റും ആഴം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആഴത്തിൽ നമ്മളെന്താ അർത്ഥം പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ആഴത്തിന് അവിടെ എന്താ അർത്ഥം പറഞ്ഞത്? ഞാൻ എന്തർത്ഥം പറഞ്ഞെന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞ ഈശ്വരന്റെ എന്ന് പറഞ്ഞ ഈശ്വരന്റെ മഹത്വം എന്താണ്? അതിന്റെ എന്താണ് ഈശ്വരന്റെ മഹത്വം? ഈശ്വരന്റെ മഹത്വം എന്താണ്? അതെ, ഈശ്വരന്റെ മഹത്വം നമുക്ക് അളക്കാൻ പറ്റില്ല. ഇന്നത് എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. ഈശ്വരന്റെ മഹത്വം ഇന്നതാണ്, ഈശ്വരന്റെ ആണ് പറഞ്ഞ ആഴമേറും. അത് അളന്നറിയാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈശ്വരന്റെ മഹത്വം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? ആഴമേറുന്നതാണ് ഈശ്വരന്റെ മഹത്വം. അളന്ന് തിരിച്ച് കുറച്ച് പറയാൻ പറ്റിയ ഒന്നല്ല ഈശ്വരന്റെ മഹത്വം. ഇന്നതൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. സൃഷ്ടിക്കുക ഈശ്വരന്റെ മഹത്വമാണ്, സംഹരിക്കുക ഈശ്വരന്റെ മഹത്വമാണ്, പരിപാലിക്കുക ഈശ്വരന്റെ മഹത്വമാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്, ഈ പ്രപഞ്ചം ഈശ്വരന്റെ മഹത്വമാണ്. അങ്ങനെ എന്താണ് അന്ന വസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കുന്നത് എന്താണ്? ഈശ്വരന്റെ മഹത്വമാണ്. പിന്നെ സൃഷ്ടി, സൃഷ്ടിജാലം, സൃഷ്ടാവ്, സൃഷ്ടിക്കുള്ള സാമഗ്രി, ഇതൊക്കെ ഈശ്വരന്റെ മഹത്വമാണ്. ഈശ്വരന്റെ മഹത്വത്തെ ഇന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല, അത് ഒരിക്കലും വർണ്ണിച്ചു തീരത്തില്ല. ഇപ്പൊ ആ മഹത്വം ആഴമേറിയതാണെന്ന് പറയുന്നത് അതിനെ ആർക്കും പൂർണമായി അറിഞ്ഞ് ഉൾക്കൊള്ളാനോ വർണ്ണിക്കാനോ ഒന്നും കഴിയാത്തതുകൊണ്ട് ആഴമേറിയതാണ്. കടലിന്റെ ആഴം പോലെയാണ്, ഒരു പിടിയില്ലാത്ത ഗംഭീരമാണ്, ഗംഭീരമാണ്. ഒരുപാട് മഹത്വമുള്ളതാണ് കടലിന്റെ ആഴത്തിൽ. അപ്പൊ അത് വളരെ യോജിക്കുന്ന കാര്യമാണ്. പക്ഷെ ക്രമമായിട്ട് അർത്ഥം പറയണമെങ്കിൽ ആഴത്തിന് എന്ത് പറയേണ്ടി വരും? നീ എന്ന് പറയുന്നു. സമുദ്രമല്ല നീ, പിന്നെയോ സമുദ്രത്തിന്റെ ആഴമാണ് നീ എന്ന് പറയുന്നത്. അപ്പോ അതില് വൈരുദ്ധ്യം വരും. കാരണം സമുദ്രത്തിന്റെ ആഴം എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ഒരു ധർമ്മമാണ്. ആഴം, പരപ്പ്, ഇതൊക്കെ സമുദ്രത്തിന്റെ ധർമ്മങ്ങളാണ്. അപ്പൊ അതാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്ന ധർമ്മങ്ങളല്ല, ധർമ്മങ്ങളോട് കൂടിയിരിക്കുന്ന അതാണ് ഈശ്വരൻ. അപ്പോ ഏതിനാണോ ആഴമുള്ളത്, ആ ആഴമുള്ളതാണ് ആര്? ഈശ്വരൻ. ഈശ്വരൻ ആ ധർമ്മിയാണ്, എല്ലാ ധർമ്മങ്ങളോടും കൂടിയിരിക്കുന്നവനാണ്, എല്ലാ മഹത്വത്തോടും കൂടിയിരിക്കുന്നവനാണ്. അപ്പോ ആഴം എന്ന് പറയുമ്പോൾ എന്താവും? അത് ഈശ്വരന്റെ ഒരു ധർമ്മം മാത്രമേ ആവുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനല്ല, പരപ്പാണ് ഈശ്വരൻ എന്ന് പറയാം. അത് ഈശ്വരനാണ്. ഇവിടെ അഭേദം എന്ന് പറയുമ്പോൾ എല്ലാം ഈശ്വരനാണ്, ആഴവും പരപ്പും എല്ലാം ഈശ്വരൻ തന്നെ. പക്ഷേ ഓരോന്നും ഇങ്ങനെ ഓരോ ഉപമകളിലൂടെ എടുത്തെടുത്ത് പറയുമ്പം ഈശ്വരൻ ആഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഈശ്വരൻ ആഴമെന്ന് പറഞ്ഞ പിന്നെ ആഴി എന്തായി? അതുകൊണ്ട് നോക്കണം, ക്രമമായിട്ട് അർത്ഥം പറഞ്ഞ ആഴിയപ്പോ എന്താ? ഞങ്ങളാവും. നോക്കുക, ആഴി എന്ന് പറയുന്നത് എത്ര വിഡിത്തമാണ്. ആഴി എന്ന് പറയുന്നത് ഞങ്ങള്. ആഴിയുടെ ധർമ്മമാണെന്ത്? ആഴം. അപ്പൊ ഞങ്ങളുടെ ഒരു ധർമ്മമാണ് ആര്? ഈശ്വരൻ. ഇതിൽ കൂടെ ഒരു വിഡിത്തം പറയാനുണ്ട്. ആഴി എന്ന് പറയുന്ന ആര്? ഞങ്ങൾ എന്ന് വെച്ചാൽ ഈ ജീവന്മാർ. ആഴം എന്ന് പറയുന്ന അപ്പൊ എന്തായി? എന്ന് പറഞ്ഞ ആഴിയുടെ ധർമ്മമായി, ജീവന്മാരുടെ ധർമ്മമായി, അതിന്റെ പൊരുത്തക്കേടും മെഡിത്വവും മനസ്സിലാവും. ഇത് വ്യാഖ്യാനിച്ചു വന്നപ്പോഴത്തേക്ക് ശാസ്ത്രീയക്കും മനസ്സിലായി ഇത് എന്തോ ഉഴപ്പമുണ്ടെന്ന്. അപ്പൊ ശാസ്ത്രികൾ അവിടെ നിന്ന് ഒരു തലകുത്തി മറിച്ചില്ല, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. പൊടിയും ഒക്കെ വരണ്ട് ദേഹം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല. എന്തോ അവിടെ പോയി ധർമ്മി ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ചില വേറെ കടത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ആ വ്യാഖ്യാനം വായിച്ചു. അതിന് മനസ്സിലായി ഇതാകെ കുഴഞ്ഞു പോയത്. പക്ഷെ അങ്ങോട്ട് കുടിയിട്ടൊന്നുമില്ല, കാരണം ക്രമമായിട്ടെടുത്ത് അത് വേറൊരു വിഷയം. നമ്മളിപ്പോ പറയുന്ന കാര്യമായിട്ട് ബന്ധമില്ല, ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് അങ്ങോട്ട് പോയാൽ വഴി തെറ്റിപ്പോവും, മനസ്സിലായി? അത് ഞാൻ പറയാം, നല്ല മറുപടി പറയാം. ഇപ്പൊ ഈ പറയുന്ന കാര്യം മനസ്സിലാകും. പറയുന്നതിന് വരുന്ന പൊരുത്തക്കേട് നമ്മൾ മനസ്സിലാവും. പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും. എവിടെയെങ്കിലും കാട് കയറി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയത്തിൽ പിടികിട്ടത്തില്ല. ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കും. മനസ്സിലാവും. ആ വിഷയത്തിൽ നിൽക്കണം. മറ്റേതങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഒരുപാട് ചോദ്യം നിങ്ങൾ ചോദ്യം ചോദിച്ച് ഞാൻ ഉത്തരം പറഞ്ഞാൽ പിന്നെ ഞാൻ അത് പോയി പഴയ ശിവേരി പ്രശ്നത്തിൽ ചെന്നു ഇവിടെ നിൽക്കത്തില്ല. അത് പക്ഷേ ഇപ്പം നമുക്ക് ദൈവദശകത്ത് നിൽക്കാം. മനസ്സിലാവും. ഇതിൽ തന്നെ നിൽക്കണം. അതൊക്കെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറയാം, പേടിക്കണ്ട, പ്രയാസപ്പെടണ്ട, അതൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് അതും പറയും. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വ്യാഖ്യാനത്തിൽ വന്ന പൊരുത്തക്കേട് മനസ്സിലാക്കാൻ ക്രമമായിട്ട് അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ആഴമായിട്ട് എന്തിനെടുക്കും? ഈശ്വരൻ. ആഴിയായിട്ട് എന്തിനെടുക്കും? ജീവന്മാരെ എടുക്കും. ഇനി നോക്കുക, ആഴിയുടെ ധർമ്മമാണെന്ത്? ആഴം. ആഴിയുടെ ഒരു പ്രത്യേകതയാണ് ആഴം. അങ്ങനെ വരുമ്പം ഈ ജീവന്മാരുടെ ഒരു ധർമ്മമായിട്ട് വരുന്നത് ഈശ്വരൻ. ശരിയാവും. ജീവന്മാരുടെ ധർമ്മിയും ഈശ്വരൻ ധർമ്മവും എന്നുവെച്ചാൽ ധർമ്മിയാണ് ഇപ്പോഴും പ്രധാനം. ധർമ്മം എന്ന് പറയുമ്പോൾ ആ ധർമ്മിയെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ധർമ്മ ധർമ്മികളിൽ നിന്നുള്ള ബന്ധം. മനസ്സിലായോ? ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പോൾ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്ന ഈശ്വരൻ സർവജ്ഞനാണ്. ഈശ്വരനാണ് ധർമ്മി. എന്തുകൊണ്ട്? സർവജ്ഞത്വം എന്ന് പറയുന്ന ഒരു ധർമ്മം എവിടെയിരിക്കുന്നു? ഈശ്വരൻ. ഈ പറയുന്നത് സ്വാഭാവികമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഉപാധിയെ വെച്ച് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അത് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോ ധർമ്മിയെ ആശ്രയിച്ചിരിക്കുന്നതായിരിക്കും എപ്പോഴും എന്ത്? ധർമ്മം. എപ്പോഴും അങ്ങനെ എവിടെ എടുത്താലും ശരി. അത് ധർമ്മി സത്യമാണോ അതോ ധർമ്മം സത്യമാണോ എന്നൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യും. അതിനെക്കുറിച്ച് ഗുരു പറയുന്നത് നമ്മൾ വേറെ ഭാഗത്ത് വരുമ്പോൾ ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന അങ്ങനെയല്ല. നിങ്ങൾ ആഴിയായിട്ട് ജീവനെ എടുക്കുകയും ആഴി എന്ന ഉപമയിലൂടെ ജീവനെന്ന് മനസ്സിലാക്കുകയും ആഴം എന്ന് പറയുന്ന ഉപമയിലൂടെ ഈശ്വരനെ എടുക്കുകയും ചെയ്ത് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം ശരിയാവത്തില്ല. രണ്ടിനെയും ബന്ധപ്പെടുത്താൻ പറ്റില്ല. എന്തു പറ്റുന്നു? അപ്പോ ആ ആഴിയായ ജീവന്മാര് ആ ജീവന്മാരെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ധർമ്മമാണ് ആര്? ഈശ്വരൻ എന്ന് പറയും. അതിവിടെ ദൈവദശകത്തിന് ചേരത്തില്ല. ദൈവദശകമായിട്ടത് ചോദിക്കത്തില്ല. അത് യോജിക്കുന്ന കാര്യമാണ്. ഇവിടെ മുഖ്യമാരാണ് ദൈവദശകത്തിൽ? ദൈവമാണ് മുഖ്യം. ആ അവസാനം പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവത്തോട് എന്താണോ ആഴണം വാഴണം എന്നാണ്. മനസ്സിലായോ? അപ്പൊ ദൈവത്തിലാണ് അവസാനം എല്ലാം ചെന്ന് ചേരേണ്ടത്. ഇവിടെ പറയുന്നത് എന്താണ്? ജീവന്റെ ഒരു ധർമ്മമാണ് ദൈവമെങ്കിൽ ജീവൻ എങ്ങനെ സ്വന്തം ധർമ്മത്തിനോട് ചേരും? അപ്പൊ ഇവിടെ തിരിച്ച് സംഭവിക്കും. എന്താണോ അവസാനം ഇത് ദൈവം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ദൈവം പറയണ് ഞാൻ നിങ്ങളോട് ചേരണം. ആരോട്? ജീവന്മാരോട്. തലതിരിഞ്ഞു ഈ പ്രാർത്ഥന തന്നെ അർത്ഥശൂന്യമാകാത്ത രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഗുരുകുല പരമ്പരയ്ക്ക് ഇപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ അവരെ ബോധവൽക്കരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ല. നമ്മള് ഞാനോ നിങ്ങളോ ഗുരുവായാൽ ആചാര്യനായാൽ പിന്നെ ആർക്കും ബോധവൽക്കരിക്കാൻ പോകില്ല. ശിഷ്യനായിരിക്കുന്നിടത്തോളം കാലമേ ഇന്ന് നടക്കത്തുള്ളൂ ബോധവൽക്കരണം നടക്കത്തുള്ളൂ. ഞാൻ സ്വയം വിചാരിക്കുകയാണ് ആചാര്യനാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആർക്കും ബോധവൽക്കരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗുരുവാണെന്ന് വിചാരിക്കും, ഇല്ലാത്ത ഒരാൾ. അപ്പൊ എന്ത് വരും? നാണക്കേട് വരും, ക്ഷീണം വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എന്തു പറയും നേതൃസ്വാമി? നേതൃസ്വാമി ആർക്കെങ്കിലും ബോധവൽക്കരിക്കാൻ പറ്റുന്നു? ഞാൻ ഇവിടുത്തെ നേതൃസ്വാമിയുടെ കാര്യമെന്ന് പറയുന്നു. പറ്റില്ല, കാരണം ഗുരുത്വം അവനവനെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, പിന്നെ അവരെ തിരുത്താൻ പറ്റില്ല. കാരണം ഈ അബദ്ധം ഒരുപാട് ജനങ്ങളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്വയം തിരുത്തിയാൽ മാത്രം പോരാ, എന്താണോ അവിടെ ഓവർടൈം ചെയ്യേണ്ടി വരും. എന്താണോ സ്വയം തിരുത്തയും വേണം, ഈ പറഞ്ഞ ആൾക്കാരെ കണ്ട് തിരിച്ചു പറയേണ്ടി വരും. എന്താണ് ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതൊക്കെ തെറ്റാണ്, അബദ്ധം പറ്റിയാണെന്ന് പറയേണ്ടി വരും. അത് പറയും ആരെങ്കിലും, അത് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് പല പ്രശ്നവും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയും ഇത്തരത്തിൽ തെറ്റായ വ്യാഖ്യാനം പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ആണ് ഞാൻ ഇത്രയും പറയുന്നു. പ്രത്യേകിച്ചും ഇതിന്റെ അർത്ഥമെന്ന് പറയാതെ സാധുക്കളായ ജനങ്ങൾ വളരെ ഭക്തിയോടുകൂടി എത്രയോ വീടുകളിൽ പൊതുസ്ഥലങ്ങളിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പദ്യമാണ്. അവർക്ക് ഒരു തരത്തിലുള്ള തലവേദനകളുമില്ല, അവരെ തലയ്ക്കകത്ത് കടന്നു കൂടുന്നില്ല. അവർ വളരെ സിമ്പിളായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ ഭക്തി എന്ന് പറയുന്ന ഒരു വികാരം മാത്രമല്ല, അവരുടെ തലയ്ക്കകത്ത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൂടെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ പാവങ്ങളെന്ത് വഴിച്ചു. അങ്ങനെ പ്രചരിപ്പിക്കുന്നോണ്ടാണ് പറയുന്നത് പരമാഭത്വം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും. ഇപ്പോ ആഴം എന്ന് പറയുന്നത് കടലിന്റെ ധർമ്മമായിരിക്കുന്നത് പോലെ കടലാകുന്ന ഈശ്വരന്റെ ധർമ്മമാണെന്ത്? ഈശ്വരന്റെ മഹത്വം എന്താ? ഈശ്വരന്റെ മഹത്വം. അപ്പൊ ആ അനേക മഹത്വങ്ങളോടുകൂടി എണ്ണിയാലൊടുങ്ങാത്ത മഹത്വമുള്ള അളവില്ലാത്ത മഹത്വമുള്ള ആ ഈശ്വരന് ഞങ്ങൾ വാഴണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല, കടലാകുന്ന ജീവന്മാരിൽ ആഴമാകുന്ന ഈശ്വരൻ ആഴണമെന്ന് നല്ലവടെ പ്രാർത്ഥിക്കുന്നു. ഇത് എങ്ങനെയാണ് ഈ ആൾക്കാർ ബോധവൽക്കരിക്കുന്നത്? പ്രയാസമാണ്. നിരന്തരം ഇത് തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ. ഇനിയെങ്ങനെ മാറ്റിയെടുക്കും? ഒരുപാട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തെറ്റ് കുറെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ, നിരന്തരം ആവർത്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയിലേക്ക് മാറാൻ വലിയ പാടാണ്. മനസ്സ് സമ്മതിക്കട്ടെ, മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും അവിടേക്ക് തന്നെ വന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞുറപ്പിക്കുകയല്ല വേണ്ടത്, ഞാൻ പറയുന്നത് കേട്ടിട്ട് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയാണ് ഉറപ്പിക്കേണ്ടത്. എന്താണോ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്, എന്താണ് ഇതിന്റെ പോരായ്മ, ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന എന്റെ അബദ്ധമാണ് എന്നുള്ള കാര്യം, ഈ രണ്ട് കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. എന്താണോ ആഴയും ആഴവും, ഇത് രണ്ടും മനസ്സിലാക്കണം. ആഴ ജീവന്മാരും ആഴം ഈശ്വരനോട് തീര സംഗതിയെല്ലാം കുളമായി, ദൈവദശകമേ പോയി. അസമയം ആഴ ഈശ്വരനായും ആഴം ഉണ്ടായിട്ടുള്ളത് മഹിമ മഹത്വം ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, അതിന് ആ മഹിമ ആഴമയറുന്നതാണോ ആ മഹിമ അളവില്ലാത്തതാണ്. ഇപ്പൊ ഈശ്വരന്റെ മഹിമയ്ക്ക് എന്തുകൊണ്ട് അളവില്ല? കാരണം ഈശ്വരനളവില്ല, ഈശ്വരൻ അപരിമിതനാണ്, അപരിമേയനാണ്. അപ്പൊ ഈശ്വരന്റെ മഹത്വം അതുകൊണ്ടാണ്. ഈശ്വരന്റെ മഹത്വത്തിന് സ്വന്തമായി അളവില്ലാത്തതല്ല, ഈശ്വരന് സ്വയം തന്നെ എന്താണ്? അപരിമിതനും അനന്തനാണ്. ഈശ്വരന്റെ മഹിമ അതുപോലെ തന്നെയാണ്. അത് ഈശ്വരന്റെ മഹത്വം ഈശ്വരൻ നിന്ന് അന്യമല്ല. ഈ പറയുന്ന ജീവന്മാരെന്ന് പറയുന്നത് ഈശ്വരന്റെ മഹത്വമാണ്. എല്ലാം അഭേദമായി ചിന്തിക്കുമ്പോൾ മായയും ഈശ്വരന്റെ മഹത്വമാണ്. ഈശ്വരന്റെ മഹത്വമാണ് മായയാകുന്ന ഈശ്വരന്റെ മഹത്വമാണ്. ആഴവും ഈശ്വരന്റെ മഹത്വമാണ്. അപ്പൊ ആ മഹത്വമേറുന്ന, അപ്പൊ അടുത്ത് വരുമ്പോഴത്തേക്ക് ആഴമേറും, ആഴമേറും എന്നുള്ള ഏതിനോടുകൂടിയാണ് അന്വയിക്കേണ്ടത്? ആ പദ്യത്തില് ആഴം എന്തെന്ന് തന്നെ ഞാൻ ചോദിച്ചത്, ആഴിയോട് കറക്റ്റ് കണ്ട കറക്റ്റായി പറഞ്ഞുണ്ട്. ആഴമേറുന്നത് എന്താണോ ആഴി, ആഴം എന്താണോ ആഴം എന്താണ് മഹത്വം, ആ മഹത്വം ഏറുന്നതാണെന്ത്? ആഴിയപ്പാരാണ്. ഇനി ആഴിയെ വിശേഷിപ്പിക്കുകയാണ്. എന്താണ് നിൻ മഹസ്താം, അവിടെ മഹസ്തം എന്ന് പറയുന്നത് ഇതിനോട് അന്വയിക്കണം ആഴിയോട്. മഹസ്തം എന്ന് പറഞ്ഞാൽ എന്താ? ചൈതന്യം. അപ്പൊ ചൈതന്യം എന്തായി? ചൈതന്യത്തിന്റെ മഹിമയായി. എന്ത് പൊട്ടത്തരം കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് വരട്ടെ. മഹസ് ചൈതന്യം അതെന്തായി? ഈശ്വരനാണ് മഹസ്സാണ് ആഴി, ആഴിയാണ് ഈശ്വരൻ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടെന്നാണ്, നിൻ മഹസ് എന്ന് പറഞ്ഞു, നിന്റെ മഹസ്. അപ്പൊ അവിടെ നീ ആരായി, മഹസ് ആരായി? ഇങ്ങനൊരു പ്രശ്നമില്ല. നിൻ മഹസ്, നിന്റെ മഹസ്. അപ്പൊ നീ ആരായി? മഹസ് ആരായി? രാമന്റെ പശു എന്ന് പറയണമെങ്കിൽ രാമന് വേറെ ആയിരിക്കണം, പശു വേറെ ആയിരിക്കണം. നിൻ മഹസ് എന്ന് പറയുന്നത് പറയുന്ന മഹസ് ചൈതന്യമാണ്, ആ ചൈതന്യം ഈശ്വരനാണെന്ന് പറയുന്നത്. അപ്പൊ നീ ആരായി? ചൈതന്യം തന്നെ. നിൻ മഹസ് എന്ന് പറഞ്ഞാൽ ആത്മചൈതന്യം, പരമാത്മ ചൈതന്യം എന്ന് പറയും. പരമാത്മ ചൈതന്യം ഇല്ല, പരമാത്മാവ് ചൈതന്യം ഒന്ന് തന്നെ. എന്നാലും പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ ചൈതന്യം എന്ന് പറയുന്നത് പരമാത്മ സ്വരൂപമാണ്. രാഹോസ്ഥിര എന്നൊക്കെ പറയുന്ന ഒരു തരം പ്രയോഗമാണ്. അത് ശാസ്ത്രി സാർ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിന്മഹസ്വം എന്ന് പറഞ്ഞാൽ വ്യാകരണ നിയമങ്ങളൊക്കെ അറിയാം. നിന്മഹസ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ്. അപ്പോ നിന്മഹസ് എന്തായി? ആഴി. ആഴി എങ്ങനെയുള്ളതാണ്? ആഴം ഏറുന്നതാണ്. ആഴം എന്താണ്? ആഴെന്താണ്? മഹത്വം. ഇപ്പൊ മഹത്വമേറുന്നവനാണ് നീ എന്ന് ചുരുക്കം. ആഴമേറും നിൻ മഹസ്താം ആഴി എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം എന്താണ്? മഹത്വം വേറുന്നവനാണ് നീ എന്ന് ചുരുക്കിച്ച കൃത്യമായി പദങ്ങളുടെ അന്യ അർത്ഥം മനസ്സിലാക്കി. വളരെയധികം മഹത്വമുള്ളവനായ നിന്നിൽ ഞങ്ങളാകവേ, ഞങ്ങൾ ആകവേ പൂർണമായി ആകവേ. ആകെ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താന്ന് പറഞ്ഞു? മുഴുവനും മുങ്ങിപ്പോയി. ഞങ്ങൾ പൂർണമായി യാതൊരു ഭേദമില്ല, അതാണ് പൂർണമായും എന്ന് പറയുന്നത്. ഈശ്വരൻ ഞാൻ എന്നുള്ള ഭേദമില്ല. ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? എന്നോട് ആകണം. അപ്പോ അത് ആഴുക എന്നുള്ള ശബ്ദം എന്തുകൊണ്ട് ഉപയോഗിച്ചു? ആഴിയായിരുന്നു ഈശ്വരന് ഒരു ആഴിയായി. ആഴിയാണ് ഈശ്വരന്റെ ഉപമയായി പറഞ്ഞത്. അപ്പോ ഞങ്ങൾ ഈശ്വരനോട് അഭേദമായിരിക്കുക എന്ന് പറയുന്നതിന് അവിടെ ഈശ്വരനെ ആഴിയായി പറഞ്ഞുകൊണ്ട് ആഴണമെന്ന് പറഞ്ഞു. അണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായും അഭേദമായിരിക്കണം എന്നാണ്. അഭേദമായി വരയണം എപ്പോഴും ഗുരു പറയുന്നതാണ്. അഭേദത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ അവിടേക്ക് വിശദീകരിച്ചാണ്. അതുകൊണ്ട് എങ്ങനെ ഈശ്വരനോട് അഭേദം? അപ്പോൾ അത് അദ്വൈതത്തിലേക്ക് പോകും. ആ ഭേദാവസ്ഥ എന്തായിരിക്കണം? ആഴണം, വാഴണം. വാഴുക എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ സ്ഥിരമായിരിക്കണം, അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വീണ്ടും ഈ എന്താണ് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരരുത്. ഈശ്വരനോട് ഏകീഭവിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ മുക്തി എന്ന് പറയുന്നത്. അത് ദ്വൈതപരമായാലും ശരി അദ്വൈതപരമായാലും ശരി രണ്ടും രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നേ ഉള്ളൂ. ആ ഈശ്വരനുമായിട്ടുള്ള ഏകീഭവനം അല്ലെങ്കിൽ അഭേദം തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ ഇരിക്കണം. അങ്ങോട്ട് ആഴ്ന്നിട്ട് സാർ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് വീണ്ടും തിരിച്ച് കരയിലേക്ക് വരും പോലെയല്ല. മുങ്ങിയാൽ അത് അവസാനത്തെ മുങ്ങലായിരിക്കും. പിന്നെ പൊങ്ങല്, അതാണ് ആഴണം വാഴണം. അങ്ങനെ സ്ഥിതി ചെയ്യണം. അതെങ്ങനെ? നിത്യം വാഴണം, ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ സുഖം വാഴണം. അത് സുഖം വാഴണം എന്ന് പറയുമ്പോൾ അതായി മുക്തി, മുക്തരാകണം. ഈ സംസാരത്തിലെ എന്താണ് അന്നവസ്ത്രാദികളൊക്കെ മുക്തിയുള്ള ഈ ജീവിതം ഇതെല്ലാം അവസാനിപ്പിച്ച് എന്താണ് അവിടെ നമ്മൾ സാധാരണ ഉത്തരവില്ല നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പം നിത്യശാന്തിയിലിരിക്കണം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഏത്? മരണവും മരണം കഴിഞ്ഞതിൻ്റെ അപ്പുറവും പെർമനന്റ് സുഖത്തിൽ അവിടെ ഇരിക്കുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് മരിച്ചാൽ പോലെ ഈശ്വരന്റെ ഏകീഭവിച്ച് പൂർണ്ണ ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കണം. ഇതാണ് അവിടെ അർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ഇതാണ്, ആവശ്യപ്പെടുന്നതാണ്. അതിന് ഈശ്വരന് അനുഗ്രഹിക്കണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അതിന്റെ ഇതിനകത്തെല്ലാം വരുന്നു. ഗുരുവിന്റെ രചനകൾക്കുള്ള ഒരു പ്രത്യേകത ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുവിന്റെ സമകാലികന്മാരോ ഗുരുവിന് മുമ്പ് ജീവിച്ചിരുന്നവരോ ഒന്നും സ്വീകരിക്കാത്ത ഒരു ശൈലിയാണ് ഗുരു ജീവിതം, അനുപമമായ ശൈലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രചനാ ശൈലി അതുവരെ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടേ ഇല്ല. ആധ്യാത്മികമായൊക്കെ പലരും ഒരുപാടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു മലയാളം. പക്ഷെ ഗുരുവിന്റെ ഒരു ശൈലിയോട് അടുത്തെത്താൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല, അതിനുശേഷവും കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ ആശയ ഗഹനതയുള്ളത് ഉള്ളൊരു രചന വേറെ ആധ്യാത്മിക സാഹിത്യത്തിൽ വരെ കണ്ടിട്ടേ. അത് വളരെ എന്താണ് അനുപമ ശൈലി എന്ന് പറയുന്നത്. ഒന്നിനോടും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ്. ദൈവദശോ എന്ന് പറയുന്നെങ്കിൽ 10 പദ്യം അതിന്റെ രചനാ രീതി നമുക്ക് എത്രയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാലും ശരി അത് അപൂർണമായി തന്നെയാണ്. നമുക്കൊരിക്കലും വ്യാഖ്യാനത്തിൽ പൂർണ്ണതയിൽ എത്തിക്കാനേ പറ്റും. അങ്ങനെ ഒന്ന് നോക്ക്, ഒരു ഇതുപോലെ എന്ന് പറയാനൊന്നുമില്ല മലയാള ഭാഷയിൽ, വേറെ ഒന്നും. അതിനു മുമ്പ് മലയാള ഭാഷയിൽ ആധ്യാത്മികമായി വളരെ പ്രസിദ്ധമായി എഴുതിയ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനം, ചിന്താരത്നം, അതൊക്കെ എഴുത്തച്ഛൻ്റെ എന്നാണ് പറയുന്നത്. ഭാഗവതം, പക്ഷെ ഗുരു അത്രയും ഒരുപാട് നീട്ടി പരത്തിയൊന്നും എഴുതിയിട്ടില്ലെങ്കിലും വളരെ ഇതുപോലെയുള്ള ചെറിയ പദ്യങ്ങൾ എഴുതിയിരിക്കുന്നത് അത് എഴുത്തച്ഛനേക്കാളും എത്രയോ ഗഹനമായിട്ട് എഴുതിയിരിക്കുന്നു. ഹരിനാമകീർത്തനമൊന്നും ഇതിന്റെ അടുത്ത് പോലും വരത്തില്ല. ദൈവദശകത്തിൽ നല്ല പദ്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇല്ലെന്ന് പറയാൻ ആനന്ദ ചിന്മയോഹരി ഗോപികാരമാണ് ആനന്ദ ഭാവമാണ്. നല്ല പദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ഗഹനത, ആഴം, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആഴമുള്ള ഒരു രചന എഴുത്തച്ഛന് സാധിച്ചിട്ടുണ്ട്. എഴുത്തച്ഛന് ശേഷം ഗുരുവിന്റെ കാലം വരെ ആർക്കും സാധിച്ചിട്ടുണ്ട്? അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു മലയാളത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ലളിതമായ പദ്യങ്ങൾ ലളിതമുഞ്ച ഭാഷയിലേ ഉള്ളു. ആശയ വളരെ ഇതാണ്. ഇത്രയും ആശയ ഗാംഭീര്യമുള്ള പദ്യങ്ങളെ ഈ ശിഷ്യന്മാരെന്നെ തെറ്റിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും, സങ്കടം തോന്നും. ഇവർക്കെന്താ ബോധമില്ലാതായിപ്പോയത് എന്ന് ചിന്തിച്ചു. ഇവർക്ക് പേറ്റന്റ് എടുത്ത ശിഷ്യന്മാരാണ്, നമ്മളൊക്കെ പുറം ശിഷ്യന്മാരാണ്. മറ്റേത് പേറ്റന്റുള്ള ശിഷ്യന്മാരാണ്. അവരൊക്കെ ഇതൊക്കെ ഇങ്ങനെ തെറ്റായി ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ ചിന്തിക്കാതെ ഒരു ഗൗരവമില്ലാതെ വ്യാഖ്യാനിച്ച് കളയുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പ്രയാസമുണ്ട്. എന്തിനു എങ്ങനെ ചെയ്തു അബദ്ധം പറ്റിയതെന്ന് പറയും സമാധാനിച്ചു. നമുക്ക് അബദ്ധം പറ്റാതിരിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്ര അബദ്ധമാർക്കും പറ്റാറുണ്ട്, ഏർമെടുത്തിനും അബദ്ധം പറ്റും. അങ്ങനെ സമാധാനിച്ചു. എന്തായാലും പഠിക്കൽ സാറെങ്കിലും നേരെ വ്യാഖ്യാനിച്ചതുകൊണ്ട് നമുക്ക് പറയാനൊരു ധൈര്യമുണ്ട്. നിങ്ങൾ എങ്ങനെ പറയും? കാരണം ഈ പേറ്റന്റ് ശിഷ്യന്മാരെ പറയും ഞങ്ങൾ ഗുരുവിന്റെ എന്താണ് അനന്തരാവകാശികളാണ്, ഞങ്ങൾക്കറിയാത്ത തനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും. എന്തു പറയും? ഒന്നും പറയാൻ പറ്റും. എന്തായാലും ഈ പണിക്കൽസാറിന്റെ വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടർ ഭാസ്കറിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണിക്കൽസാറിത് നേരെ ക്രമമായിട്ട് അല്ല വ്യാഖ്യാനിച്ചത്. എന്നുവെച്ചാൽ പണിക്കൽസാർ ശരിയായി വ്യാഖ്യാനിക്കും, പക്ഷെ ഞാൻ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഓരോരുത്തരുടെ നിർബന്ധം നിർബന്ധബുദ്ധിയല്ല. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം ഈ ഗുരുകുല വ്യാഖ്യാനമാണ്, പരമ്പരാ വ്യാഖ്യാനമാണ്. അത് വിചാരിച്ചു അതായിരിക്കും ശരിയാണ്. എന്തോ എന്ത് പറ്റുന്നത്? ഡോക്ടർ ഭാസ്കരൻ എന്നോട് കൃതകൃതികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഈ പദ്യത്തെ കുറിച്ച് എന്നോട് സംസാരിച്ചു. എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ഉറപ്പാണ് പുള്ളി ഒരിക്കലും ഇങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതത്തില്ല. ഞാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ പുള്ളി അത് മുഴുവൻ എനിക്കൊന്ന് 99% ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പദ്യത്തെ കുറിച്ച് ആ കൂടുതൽ ആത്മോദിശതവും ശിവശതവും ആണ് എന്നോട് ചോദിച്ചത്. അതിൽ രണ്ടിലുമാണ് എന്നോട് അഭിപ്രായം ചോദിച്ചത്. അല്ല, എന്നോട് ചോദിച്ചാൽ ശരിയാവുമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ധരിച്ചുള്ള കാര്യത്തിൽ പുള്ളിയുടെ അവര് എന്താണ് നല്ല മനോഭാവത്തെ കുറിച്ച് പറയണത്. എല്ലായിടത്തും പോയി ചോദിക്കും, സ്വയം തിരുത്താനെപ്പോഴും തയ്യാറുള്ള ഒരു നല്ല വ്യക്തിത്വമായിരുന്നു. വ്യക്തിയാണെങ്കിൽ നീ വേറൊരാടത്ത് പോയി ചോദിക്കും ഉണ്ടല്ലോ. അങ്ങനെ പലരോടും ചോദിച്ചത് കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്.